തുല്യാർത്ഥൈ രാതലോപമാഭ്യാം തൃതീയ അന്യതരസ്യ തുല്യാർത്ഥൈർ യോഗേ തൃതീയ വാസ്യാത് പക്ഷേ ഷഷ്ടി തുല്യ സദൃശ സമോ വാ കൃഷ്ണസ്യ കൃഷ്ണേന വാ അതുലോപമാഭ്യം കിം തുല ഉപമാ വാ കൃഷ്ണസ്യ നാസ്തി മൊത്തം ആവശ്യമുണ്ട ഇപ്പൊ അത് പഠിക്കാറായില്ല. തുല്യാർത്ഥൈർ യോഗേ തൃതീയ വാസ്യാത് പക്ഷേഷട്ടെ തുല്യ ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളോട് അന്വയിക്കുമ്പോൾ അന്വയിക്കുന്ന ശബ്ദത്തോട് തൃതീയം വരാം പക്ഷേഷ്ഠിയും വരാം അന്യദരസ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഉദാഹരണം തുല്യ അതിൻ്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളാണ് സദൃശ സമ അതിനോട് അന്വയിക്കുന്ന ശബ്ദമാണ് കൃഷ്ണൻ. ആ കൃഷ്ണ ശബ്ദത്തിൽ തൃതീയം വന്നു ഷഷ്ടിയും വന്നു. തുല്യ കൃഷ്ണസ്യ കൃഷ്ണേനവ സദൃശ കൃഷ്ണസ്യ കൃഷ്ണേനവ സമഹ കൃഷ്ണസ്യ കൃഷ്ണേനവ. ഇത് ഉപപദവിഭക്തിയാണ്. ഒരു ശബ്ദത്തിന് വേറൊരു ശബ്ദമായിട്ട് അന്യം വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ഇവിടെ കാരകം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. തുല്യ അർത്ഥത്തിലുള്ള ശബ്ദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സദൃശ സമഹ. അതിൻ്റെ യോഗം വന്നിരിക്കുന്നത് കൃഷ്ണ ശബ്ദത്തിന്. സൂത്രത്തിൽ ആ തുല ഉപമാഭ്യാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തുല്യ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിൽ അതിനോട് അന്വയിക്കുന്ന ശബ്ദങ്ങൾക്ക് തൃതീയയും ഷഷ്ടിയും വരുമെന്ന് പറഞ്ഞു. എന്നാൽ അത് തുല ഉപമ ഈ രണ്ട് ശബ്ദങ്ങളോട് അന്വയിക്കുകയാണെങ്കിൽ ഈ സൂത്രപ്രകാരം തൃതീയ വരത്തില്ല, പിന്നെ ഷഷ്ടി വരത്തുള്ളൂ. അതാണ് അവിടെ സൂത്രത്തിൽ പറഞ്ഞ ആ തുല ഉപമാഭ്യാം. ആ തുല ഉപമാഭ്യാം യോഗേ ന എന്നാണ്. എന്ന് വെച്ചാൽ ഈ സൂത്രം പ്രവർത്തിക്കില്ല. ശേഷ ഷഷ്ടി പ്രകാരം ഷഷ്ടി വരും. അതാണ് തുല ഉപമാവ കൃഷ്ണസ്യ നാസ്തി. കൃഷ്ണസ്യ തുല നാസ്തി. തുല്യ അർത്ഥമാണ്, പക്ഷെ തുല്യ അർത്ഥത്തിലുള്ള തുലാശബ്ദമാണ്. അർത്ഥം തുല്യമൊന്നും അവിടെ തൃതീയ വരുന്നില്ല. ഈ സൂത്രം പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. കൃഷ്ണസ്യ ഉപമാ നാസ്തി. അവിടെയും കൃഷ്ണശബ്ദത്തിൽ ഷഷ്ടി വന്നു. വികല്പം. ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്താ വരാവും? അതായത് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പൊ സൂത്രം ചെയ്തിരിക്കുന്നത് ശേഷത്വ വിവക്ഷയിൽ ഷഷ്ടി വരാമെന്നിടത്ത് വികല്പമായിട്ട് തൃതിയും ഷഷ്ടിയും വിളിച്ചു. ഇനി ഹേതുവോ തൃതിയോടെയൊക്കെ വിവക്ഷയിൽ തൃതി വരുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ കാരക വിഭക്തിയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ സർവനാമ ശബ്ദം അതിന്റെ യോഗത്തില് തൃതന്തത്തിന് തൃതീയ ഷഷ്ടി വരും. ഏതാ ഉദാഹരണം? എല്ലാ വിഭക്തിയും വരും പറഞ്ഞു. എവിടെ? നിമിത്ത പര്യായ യോഗേ സർവാസാം പ്രായദർശനം. അത് വരാം. അതുപോലെ അടുത്ത് വരുന്ന ഒരു അപൂപദ വിഭക്തിയാണ്, ചതുർത്തീജ ആശിഷി ആയുഷ്യ മദ്ര ഭദ്ര കുശല സുഖ അർത്ഥ ഹിതേഹി. ഏതർത്ഥേർ യോഗേ ചതുർത്ഥി വാസ്യ പക്ഷേ ഷഷ്ടി ആശിഷി ആയുഷ്യം ചിരം ജീവിതം കൃഷ്ണായ കൃഷ്ണസ്യ വാ ഭൂയാ. ഏവം മദ്രം ഭദ്രം കുശലം നിരാമയം സുഖം ശം അർത്ഥ പ്രയോജനം ഹിതം പഥ്യം വാ ഭൂയാ. ആശിഷിക്കും ദേവദത്തസ്യ ആയുഷ്യം അസ്ഥി. വ്യാഖ്യാന സർവത്ര അർത്ഥഗ്രഹണം. മദ്രഭദ്രയോ പര്യായത്വാദ് അന്യതരോ ന പഠനീയഃ. ഇവിടെ പാണിനി പറഞ്ഞിരിക്കുന്നത് ആശിഷി എന്ന് വെച്ചാൽ ആശീർവാദ അർത്ഥത്തിൽ, ആശീർവാദ അർത്ഥത്തിൽ ചതുർത്ഥി വരുമെന്നാണ്. ആശിഷി എന്ന് പറഞ്ഞിരിക്കുന്ന ആശീർവാദത്തെ കാണിക്കുമ്പോൾ, ഒരാൾ ആശീർവദിക്കുമ്പോഴാണ് ചതുർത്ഥി വരുന്നത്. അത് ഏതിനോട് അന്വയിക്കുമ്പോൾ? ചതുർത്ഥിയിലെ ആശിഷി ആശീർവാദാർത്ഥത്തിൽ ഏതിനോട് അന്വയിക്കുമ്പോൾ? ആയുഷ്യ മദ്ര ഭദ്ര കുശല സുഖ അർത്ഥ ഹിതൈ, ഇത്രയും ശബ്ദങ്ങളോട് അന്വയിക്കുമ്പോൾ, അന്വയിക്കുന്നതിൽ ചതുർത്ഥി വരും. പിന്നെ വികല്പമായിട്ട് ഷഷ്ടിയും വരും. ചതുർത്ഥി ച എന്ന് പറഞ്ഞാൽ ഇത്രയും ശബ്ദങ്ങളോട് അന്വയിക്കുമ്പോഴാണ് ആയുഷ്യ മദ്ര ഭദ്ര കുശല സുഖ അർത്ഥ ഹിത, ഇത്രയും ശബ്ദങ്ങളോട് അന്വയിക്കുമ്പോഴാണ് ചതുർത്ഥിയും ഷഷ്ടിയും വരുന്നത്. പക്ഷെ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ ശബ്ദങ്ങളോട് അന്വയിക്കുമ്പോഴെന്ന് മാത്രമല്ല, ഈ ശബ്ദങ്ങളുടെ അർത്ഥത്തിൽ വരുന്ന ഏത് ശബ്ദങ്ങളോട് അന്വയിച്ചാലും ഈ സൂത്രം പ്രവർത്തിക്കും. എന്താണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആയുഷ്യ ശബ്ദം, അതിനോട് മാത്രമല്ല ഇതേ അർത്ഥത്തിലുള്ള വേറെ ശബ്ദത്തിനോട് അന്വയിച്ചാലും ചതുർത്ഥിയും ഷഷ്ടിയും വരും. അതുപോലെ മദ്രശബ്ദത്തിനോട് അർത്ഥത്തിലുള്ള ഏത് ശബ്ദത്തിനോട് അന്വയിച്ചാലും വരും. അങ്ങനെ ഓരോന്നിനും എടുക്കണം. അത് പണിനിയുടെ അഭിപ്രായമല്ല, വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. വ്യാഖ്യാതാക്കൾ പറയുന്നു പാണിനിയുടെ അഭിപ്രായം അതാണ്. അർത്ഥമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അർത്ഥത്തെ ഗ്രഹിച്ചോണം ആണ് ഇവിടെ വൃത്തിയിൽ പറഞ്ഞുകൊണ്ട്. ഏതത് അർത്ഥേർഹി യോഗേ എന്നുവെച്ചാൽ ഏതത് അർത്ഥേഹി ശബ്ദേഹി യോഗേ, ഈ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളോട് അന്വയിക്കുമ്പോൾ ഏതൊക്കെ? ആയുഷ്യാദി അർത്ഥത്തിലുള്ള ശബ്ദങ്ങളോട് അന്വയിക്കുമ്പോൾ. അതിൽ ആദ്യത്തെ ആശിഷി എന്ന് പറഞ്ഞത് ആശീർവാദ അർത്ഥത്തിലെന്ന് കാണിക്കാനാണ്, അതിന്റെ യോഗത്തിലല്ല. ചതുർത്ഥി വാസ്യ പക്ഷേ ഷഷ്ടി, ചതുർത്ഥിയും വരാം ഷഷ്ടിയും വരാം. അപ്പൊ ഇതും ഉപദ വിഭക്തിയാണ്. ആശിഷി ആശീർവാദ അർത്ഥത്തിൽ, അത് തെറ്റിച്ച് അവിടെ ഇട്ടിരിക്കുന്നു. ഷഷ്ടി ആശിഷി എന്നൊരുമിച്ച് വരുന്നു. ഇനി ആയുഷ്യ ശബ്ദങ്ങളല്ല വന്നിരിക്കുന്നത്, അതിന്റെ അർത്ഥത്തിലുള്ള വേറെ ശബ്ദമാണ് ചിരഞ്ജീവിതം. ആയുഷ്യം അല്ലെങ്കിൽ ആയുഷ്യ ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള വേറൊരു ശബ്ദമാണ് ചിരഞ്ജീവിതം, രണ്ടിന്റെ അർത്ഥമാണ്. കൃഷ്ണായ കൃഷ്ണസ്യവ ഭൂയാദ്, അത് ഭൂയാദെന്ന് കാണിച്ച് ഇത് ആശീർവാദത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണൻ ആയുഷ്യം ഭവിക്കട്ടെ, അല്ലെങ്കിൽ കൃഷ്ണന് ചിരഞ്ജീവിതം ഭവിക്കട്ടെ. അങ്ങനെ ആയുഷ്യ ശബ്ദത്തിനോടും ആയുഷ്യ ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ചിരഞ്ജീവിതം എന്ന് പറയുന്ന ശബ്ദത്തിനോടും കൃഷ്ണശബ്ദം അന്വയിച്ചു. അന്വയിച്ച കൃഷ്ണശബ്ദത്തിൽ ചതുർത്ഥിയും വന്നു ഷഷ്ടിയും വന്നു വികല്പമായിട്ട്. അപ്പൊ ആയുഷ്യം കൃഷ്ണായ കൃഷ്ണസ്യ ഭൂയാദെന്നോ ചിരഞ്ജീവിതം കൃഷ്ണായ കൃഷ്ണസ്യ ഭൂയാദെന്ന് പറയാം. ഷഷ്ടി ആശിഷി എന്ന് പൂർത്തിയിൽ പൂർവ്വത്തോട് ചേർത്താണ് ആശിഷി എന്നുള്ളത്. അവിടെ അൻപാണ് സ്റ്റോക്ക് ശേഷം കാം അതിന്റെ ആവശ്യമില്ല, ചേർത്ത് വായിക്കുന്നത്. ഏതർത്ഥ യോഗ്യ ചതുർത്ഥി വിവാസ്യ പക്ഷേ ഷഷ്ടി ആശിഷി. അങ്ങനെ ഏവം മദ്രം ഭദ്രം കുശലം, ആ കുശലത്തിന്റെ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് നിരാമയം. അടുത്ത സൂത്രത്തിൽ വരുന്ന ശബ്ദ സുഖം, അതിന്റെ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് ശം. അടുത്ത സൂത്രത്തിൽ വരുന്നത് അർത്ഥ, അതിന്റെ അർത്ഥത്തിലുള്ള വേറെ ശബ്ദമാണ് പ്രയോജനം. വേറൊന്ന് സൂത്രത്തിൽ വരുന്ന അടുത്ത് ഹിതം, അതിന്റെ അർത്ഥമാണ് പഥ്യം. ഇപ്പൊ സൂത്രത്തിലുള്ള ശബ്ദങ്ങളോടും അതിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളോടും അന്വയിച്ചപ്പോ കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദെന്ന് അവിടെയും അന്വയിക്കണം. മദ്രം കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്, ഭദ്രം രണ്ടുപേരർത്ഥം തന്നെ, കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്. കുശലം കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്. നിരാമയം കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്. സുഖം കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്. ശം കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്. അർത്ഥ കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്. പ്രയോജനം കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്. ഹിതം കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്. പഥ്യം കൃഷ്ണായ കൃഷ്ണസേവ ഭൂയാദ്. ഇതെല്ലാം ആശീർവാദ അർത്ഥത്തിലാണ്. ആശിഷി കിം ആശീർവാദ അർത്ഥത്തിലെ ഈ സൂത്രപ്രകാരം ഇങ്ങനെ വികല്പമായി ചതുർത്ഥി വരത്തുള്ളൂ. ആശീർവാദം ഇല്ലെങ്കിലോ ദേവദത്തസ്യ ആയുഷ്യം അസ്ഥി. ദേവദത്തിന് ആയുസ്സുണ്ടെന്ന് പറയണം. ഇവിടെ ആരും ദേവദത്തിനെ ആശീർവദിക്കുന്നതല്ല, ഇതൊരു പ്രസ്താവനയാണ്. എന്താണ് ദേവദത്തിന് ആയുഷ്യം ഉണ്ട്, ഇവിടെ ആശീർവാദമുണ്ട്. ഒരാൾ പറയല്ല ദേവദത്ത നിനക്ക് ദീർഘായുസ്സുണ്ടായിരിക്കും എന്ന് പറയുകയല്ല, ആശീർവദിക്കുകയല്ല. ദേവദത്തൻ ദീർഘായുഷ്മാനാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ദേവദത്തെ ആയുഷ്യം അസ്ഥി. ഇവിടെ ചതുർത്ഥി വരത്തില്ല, ഷഷ്ടി വന്നു ദേവദത്തൻ ശേഷേ ഷഷ്ടി. വ്യാഖ്യാന സർവത്ര അർത്ഥഗ്രഹണം. അപ്പൊ ഇവിടെ ആയുഷ്യാദി ശബ്ദങ്ങളിൽ എല്ലായിടത്തും തദർത്ഥത്തിലുള്ള ശബ്ദങ്ങളെന്ന് എടുത്തോണം. എങ്ങനെ എടുക്കും വ്യാഖ്യാന? അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കും. വ്യാഖ്യാന സർവത്ര അർത്ഥഗ്രഹം. സർവത്ര അർത്ഥത്തെ ഗ്രഹിക്കുകയാണെങ്കിൽ മദ്രശബ്ദം പറഞ്ഞിട്ട് ഭദ്രശബ്ദത്തെ പറയേണ്ട കാര്യമില്ല, രണ്ടിനും ഒരർത്ഥമാണ്. അപ്പൊ ഈ വ്യാഖ്യാനം അനുസരിച്ച് ഒന്ന് മതിയത് മദ്ര മതി, ഭദ്രയുടെ ആവശ്യം ഇല്ല. പക്ഷെ പാണിനി ഉദ്ദേശിച്ച അനുസരിച്ചാണെങ്കിലോ രണ്ടും വേണം. എന്തുകൊണ്ട്? ശബ്ദത്തെ ഗ്രഹിക്കുന്നുള്ളൂ, അർത്ഥത്തെ സംരൂപം ശബ്ദസ്യ ആ ശബ്ദ സ്വപ്ന. ശബ്ദത്തെ പറഞ്ഞ ശബ്ദത്തെ ഗ്രഹിച്ചാൽ മതി, അർത്ഥത്തെ എടുക്കണ്ട. പക്ഷെ അർത്ഥത്തെ എടുക്കണമെന്ന് എവിടെയെങ്കിലും വ്യാഖ്യാനിച്ചാൽ അർത്ഥത്തെ എടുക്കാം. ഇപ്പൊ പാണിനി മദ്രഭദ്ര രണ്ട് ശബ്ദം പറഞ്ഞ അതുകൊണ്ടാണ് അർത്ഥത്തെ അല്ല ഉദ്ദേശിച്ചത്. പക്ഷെ വ്യാഖ്യാതാക്കൾ എന്ത് ചെയ്തു? ഓരോ ശബ്ദത്തിന്റെയും അർത്ഥത്തെ എടുത്തു. അങ്ങനെയാണെങ്കിൽ മദ്ര പറഞ്ഞിട്ട് ഭദ്ര പറയേണ്ട ആവശ്യം ഇല്ല. രണ്ടൊരർത്ഥമാണ്. മദ്രഭദ്രയോ പര്യായത്വ അന്യതരോ എന്ന പഠനീയ ഏതെങ്കിലും ഒന്നും മതി, രണ്ടും വേണ്ട എന്നർത്ഥം. അപ്പൊ ഇത് രണ്ടും ഉപബോധഭക്തികളാണ്. നമ്മളിടയ്ക്ക് ചിലതൊക്കെ വിട്ടത് നമുക്ക് അത്യാവശ്യമില്ലാത്തതുകൊണ്ടും ചിലത് പറഞ്ഞാൽ വിശദീകരിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. തദ്ധിതവും അതും എല്ലാം വരുമ്പം. അപ്പൊ ഇതില് കർത്തൃകർമ്മണോ കൃതി ഉഭയപ്രാപ്തവും കർമ്മണി തസ്യ വർത്തമാനെ അധികരണ വചനശ്ച കൃത്യാനാം കർത്തരിവ. ഇതെല്ലാം പ്രധാനപ്പെട്ട സൂത്രങ്ങളാണ്. നമ്മൾ കൃതന്തം പഠിച്ചിട്ടില്ലെങ്കിലും കൃതന്തത്തിൻ്റെ പ്രയോഗം ധാരാളം വരും. അതുകൊണ്ട് അവിടെ ഈ സൂത്രങ്ങൾ ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. അടുത്ത് സപ്തമി ആധാരോ അധികരണം. ആധ്രിയതേ അസ്മിന്നിത്യ ആധാര. ഏതൊന്നാണോ ധാരണം ചെയ്യുന്നത് അതിനാണ് എന്ത് പറയുന്നത്? ആധാരം. കർത്തൃകർമ്മദ്വാര തന്നിഷ്ടക്രിയായ ആധാര കാരകം അധികരണസഞ്ജം സ്യാത്. അതിനുദാഹരണത്തിൽ അത് വ്യക്തമാണ്. എന്താണ്? കടേ ആസ്തി സ്ഥാല്യം പച്ചതി. കടേ ആസ്തേ കർത്തൃദ്വാര കർത്താവിലൂടെ കർത്താവിലുള്ള ക്രിയയുടെ ആധാരം അധികരണമായി. ഇപ്പൊ കടേ ആസ്തി എന്ന് പറയുമ്പോൾ എന്താണ്? ദേവദത്ത കടേ ആസ്തി. ഇവിടെ കർത്താവ് ആരാണ്? ക്രിയ എവിടെയിരിക്കുന്നു? കർത്താവിൽ. കർത്താവിലുള്ള ക്രിയ അതാണ് കർത്തൃ ദ്വാര തന്നിഷ്ടക്രിയ. കർത്താവിലുള്ള ക്രിയ കർത്താവിലൂടെ എവിടെ വരുന്നു? കടേ ആധാരത്തിൽ വന്നു. കടമായി എന്തു വന്നു? ആധാരം. അപ്പോ അതിനെന്തു വന്നു? അധികരണ സംജ്ഞ വന്നു. അതാണ് കർത്തൃനിഷ്ഠക്രിയ കർത്തൃദ്വാര ആ ക്രിയയുടെ ആധാരമായി എന്താണ്? കടം. ദേവദത്തൻ പായിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പം ഇരിക്കുക എന്ന് പറയുന്ന ക്രിയ എവിടെ വരും? ദേവദത്തനിലും വരും, ദേവത്തനിലൂടെ പായലും വരും. അപ്പൊ കർത്താവിലൂടെ ക്രിയ വന്നതുകൊണ്ട് കടശബ്ദത്തിന് അത് ആധാരമായി അതിന് അധികരണ അധ്രിയന്തേ അസ്മിൻ കടമായി. ഇവിടെ എന്തായി? ആധാരം അധികരണ സംജ്ഞ. അതുപോലെ സ്ഥല്യാം പചതി ഓദനം സ്ഥല്യാം പചതി അല്ലെങ്കിൽ തണ്ടുലാൻ സ്ഥല്യാം പചതി. ദേവദത്ത തണ്ടുലാൻ സ്ഥല്യാം പചതി. ദേവദത്തനാണ് പാകം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കർമ്മത്തിലുമുണ്ട് ക്രിയ. കർമ്മം എന്താണ്? ഓദനം. ഓദനത്തിലും പാചക വ്യാപാരം നടക്കുന്നുണ്ട് ക്രിയ. ഫലം വ്യാപാരയോർ ധാതു എന്ന് പറഞ്ഞു. അപ്പൊ കർമ്മത്തിലുള്ള ക്രിയ തന്നിഷ്ടക്രിയ എന്ന് പറഞ്ഞ അവിടെ കർമ്മനിഷ്ഠക്രിയ. കർമ്മദ്വാര ആ കർമ്മത്തിലൂടെ തന്നെ ആ ക്രിയയുടെ ആധാരമായി എന്ത്? സ്ഥാലി. അപ്പൊ അതിന് അധികരണ സംജ്ഞ സ്ഥാലി. ആധാരമായ സ്ഥാലിക്ക് അധികരണ സംജ്ഞ. അത് കർമ്മത്തിലൂടെ കർമ്മനിഷ്ഠ ക്രിയയുടെ ആധാരമായി പച്ചതി പാകക്രിയയുടെ ആധാരമായി. അപ്പൊ ഇത് ആദ്യത്തത് കർത്തൃനിഷ്ഠക്രിയയിലൂടെ കർത്താവിന്റെ വ്യാപാരത്തിന് അധികരണമാകുന്നു കടം. രണ്ടാമത് കർമ്മനിഷ്ഠക്രിയയിലൂടെ കർമ്മനിഷ്ഠക്രിയയുടെ അധികരണം ആധാരമായി, അതുകൊണ്ട് അധികരണ സംജ്ഞ വന്നു. രണ്ടിടത്തും അധികരണ സംജ്ഞ വന്നു, ആധാരമായതുകൊണ്ട് അധികരണ സംജ്ഞ വന്നു. ആധാരം എന്ന് പറയുന്നത് ക്രിയയിലൂടെ വരുന്ന ആധാരം, അത് ലോകപ്രസിദ്ധമായ ഒരു സംജ്ഞയാണ് ആധാരം. അധികരണം എന്ന് പറയുന്നതോ അധികരണകാരക സംജ്ഞ, അത് വ്യാകരണത്തിൽ പ്രസിദ്ധമായ സംജ്ഞ അധികരണം എന്ന് പറയുന്നു. ലോകത്തിലും അധികരണമെന്ന് പറയും, പക്ഷെ ഇവിടെ വ്യാകരണത്തിൽ വ്യാകരണപ്രസിദ്ധമായ കാരക സംജ്ഞയാണെന്ത് അധികരണ സംജ്ഞ. അല്ലെ, ലോകത്തിൽ പറയുന്ന പേരാണ് ആധാരം. അപ്പൊ അധികരണത്തിൽ സപ്തമി വരും, അതാണ് അടുത്ത സൂത്രം. സപ്തമി അധികരണേച്ഛ, അധികരണേ സപ്തമി സ്യാ സകാര ദൂരാന്തികാർത്തേഭ്യ ഔപശ്രേഷികോ വൈഷയികോ അഭിവ്യാപകശ്ചേതി ആധാരസ്തൃഥ പട്ടേ അസ്തേ കന്യാം പച്ചതി മോക്ഷേ ഇച്ഛാസ്തി സർവസ്മിൻ ആസ്മാതേ മനസ്സ്യ ദൂരേ അന്തികേ വാ ദൂരാന്തികാർത്തേഭ്യ ഇതി വിഭക്തിത്രയേണ സഹ ചതസ്രോ അത്ര വിഭക്തേഹ ഫലിതാഹ തസ്യ ഇൻവിഷയസ്യ കർമ്മണി വസംഖ്യാനം അധീതി വ്യാകരണേ അധീതം അനേനേതി വിഗ്രഹേ ഇഷ്ടാദിഭ്യസ്യൈതി കർത്തരി ഇനി സദ്വസാധു പ്രയോഗേച്ച സാധു കൃഷ്ണോ മാതരി അസാധുർമാതുലേ നിമിത്താത് കർമ്മയോഗേ നിമിത്തമിഹ ഫലം യോഗഃ സംയോഗ സമവായാത്മകഃ കർമ്മണി ദ്വിപിനം ഹന്തി ദന്തയോർഹന്തി കുഞ്ചരം കേശേഷു ചമരീം ഹന്തി സൈമിനി പുഷ്കലകോഹതഃ ഏതോ തൃതീയ അത്ര പ്രാപ്ത സീമ അണ്ഡകോശ പുഷ്കലകോ ഗന്ധമൃഗ യോഗവിശേഷേ കിം വേദനേന ധാന്യം ലുനാതി. സപ്തമി അധികരണേ ചാ പറയുന്നു. അപ്പോൾ ആധാരവും അധികരണം എന്നുള്ള സൂത്രപ്രകാരം ആധാരത്തിന് അധികരണ സംജ്ഞ വിധിച്ചു. സപ്തമി അധികരണേച്ച പ്രകാരം അധികരണത്തിൽ സപ്തമി വിധിച്ചു. അതാണ് അധികരണേ സപ്തമി സ്യാ സൂത്രത്തിൽ ച വന്നുകൊണ്ട് പൂർവ്വസൂത്രത്തിൽ നിന്ന് ചകാര ദൂരാന്തികാർത്തേഭ്യ, ചകാരം കൊണ്ട് ദൂരാന്തിക അർത്ഥത്തിലുള്ള ശബ്ദങ്ങളിൽ നിന്നും എന്തുവരും? സപ്തമി വരും. പിന്നെ ദൂരാന്തിക അർത്ഥങ്ങളിൽ നിന്ന് നേരത്തെ വിധിച്ചിട്ടുള്ള ദൂരാന്തികാർത്ഥേഹി എന്താണ്? ദൂരാന്തികാർത്ഥേഹി ഷഷ്ടി അന്നദ്രസ്യം, ഇവിടെ ഷഷ്ടി വരും. പിന്നെ എന്തുവരും? ദ്വിതീയ വരും. പിന്നെ പഞ്ചമി വരും. ഇതുപ്രകാരം സപ്തമി വരും. അധികരണത്തിൽ സപ്തമി വരുമെന്ന് പറഞ്ഞാൽ അധികരണം എങ്ങനെയൊക്കെ വരും? ഔപശ്രേഷികോ വൈഷയികോ അഭിവ്യാപക, ഇങ്ങനെ മൂന്ന് തരത്തിൽ ആധാരം വരുന്നുണ്ട്. ആ ആധാരത്തിനെല്ലാം അങ്ങനെ ആധാരത്തിനെല്ലാം അധികരണ സംജ്ഞയും വരും. അപ്പോ ഔപശ്രേഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോഗവും സമവായം, അതാണ് ഔപശ്രേഷിക സംബന്ധം. ഔപശ്രേഷികം എന്ന് പറയുന്ന ഒരു സംബന്ധമാണ്. ഔപശ്രേഷിക സംബന്ധത്തിൽ ഔപശ്രേഷിക സംബന്ധത്തിൽ വരുന്ന ആധാരം, അതാണ് അവശ്ലേഷിക ആധാരം. അവശ്ലേഷിക സംബന്ധത്തിൽ വരുന്ന ആധാരം എന്നുവെച്ചാൽ സംയോഗം അല്ലെങ്കിൽ സമവായ സംബന്ധത്തിൽ വരുന്ന ആധാരം, അതാണ് അവശ്ലേഷിക ആധാരം എന്ന് പറയുന്നത്. ആ ആധാരത്തിന് അധികരണ സംജ്ഞ വരുന്നു. അധികരണ സംജ്ഞ വന്നാൽ സപ്തമി വരും. ഉദാഹരണം കടേ ആസ്തേ സ്ഥാലിയാം പറ്റത്തി. കടം എന്ന് പറയുന്നതും സ്ഥാലി എന്ന് പറയുന്നതും ഔപശ്ലേഷിക സംബന്ധത്തിൽ വരുന്ന ആധാരമാണ്. അതുകൊണ്ട് അതിന് അധികരണ സംജ്ഞ വന്നു. ആധാരമായി കഴിഞ്ഞാൽ അതിന് അധികരണ സംജ്ഞ വരണം. അധികരണ സംജ്ഞ വന്നു കഴിഞ്ഞാൽ സപ്തമി അധികരണിച്ച പ്രകാരം സപ്തമി വരത്തുള്ളൂ. അത് എങ്ങനെ ആധാരമാകും എന്നുള്ളതിനാണ്. ഇപ്പൊ ആധാരം എന്ന് പറയുമ്പോൾ അറിയാം, ഒന്ന് ആധാരമാകണമെങ്കിൽ അവിടെ ഒരു ആധേയം വേണം. ആധേയം ഉണ്ടായാലേ ആധാരമാകും. അപ്പോൾ ആ ആധേയവും ആധാരവും തമ്മിലൊരു സംബന്ധം വേണം. അതിനോട് പറയുന്നത് ഉപശ്രേഷികം. ആ സംബന്ധം സംയോഗം അല്ലെങ്കിൽ സമവായം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദേവദത്ത കടേ അസ്തേ. ദേവദത്ത കടേ ആസ്തേ. അവിടെ ദേവദത്തൻ എന്ന് പറയുന്നതായി ആധേയം, കടം എന്ന് പറയുന്നതായി ആധാരം, രണ്ടും തമ്മിലുള്ള സംബന്ധമായി സംയോഗം. എന്തിനാ? നേരത്തെ പറഞ്ഞു കർത്താവിനുള്ള ക്രിയ അതിന്റെ ആധാരമായി ആ കർത്താവിലൂടെ ആധാരത്തിൽ വന്നു. അങ്ങനെ വരുന്നതിന് ആധാരവും കർത്താവും തമ്മിലൊരു സംബന്ധം വേണം. ആ സംബന്ധമാണ് സംയോഗം. അതിനാണ് ഔപശ്ലേഷികം എന്ന് പറയുന്നത്. അപ്പൊ സംയോഗ സംബന്ധത്തിൽ ദേവദത്തന്റെ ആധാരമായി കടം, അതിന് അധികരണ സംജ്ഞ വന്നു. അധികരണ സംജ്ഞ വന്നു കഴിഞ്ഞാൽ സപ്തമി അധികരണ. സ്ഥാലിയാം പറ്റതി. ഇപ്പൊ സ്ഥാലി എന്ന് പറയുന്നത് ആധാരമായി തണ്ടുലാൻ. തണ്ടുലം എന്ന് പറയുന്ന ഇവിടെ കർമ്മം. തണ്ടുലവും സ്ഥാലിയും തമ്മിലുള്ള സംബന്ധ സംയോഗം. ഇപ്പോ തണ്ടുലത്തിലുള്ള ക്രിയ പാകക്രിയ തണ്ടുലദ്വാര സ്ഥാലിയിൽ വന്നു. അപ്പോൾ രണ്ടും തമ്മിലുള്ള സംബന്ധ സംയോഗമായി സ്ഥാലി ആധാരമാണ്. ആധാരത്തിന് അധികരണ സംജ്ഞ വന്നു. സപ്തമി അധികരണ പ്രകാരം സപ്തമി ഒന്ന് സ്ഥാലിയാം പറ്റത്തി. സംയോഗം സമവായത്തിന് കടേ രൂപം അസ്ഥി. രൂപേ രൂപത്വം അസ്ഥി. ഇവിടെയൊക്കെ എന്താണ് സമവായ സംബന്ധത്തിൽ ആധേയം ആധാരത്തിൽ ഒന്ന് സമവായത്തിൽ കടേ രൂപം അസ്ഥി. രൂപം എന്ന കർത്താവ് അസ്തിത്വം എന്ന് പറയുന്ന ക്രിയയുടെ കർത്താവാണെന്ത് രൂപം. അതിനുള്ള ക്രിയ ഘടത്തിൽ വന്നു. ഘടം ആധാരമായി അധികരണ സംജ്ഞ വന്നു. ഇവിടെ സമവായ സംബന്ധത്തിലൂടെയാണ് രൂപത്തിന് ഘടം ആധാരമായത്. ഘടത്തിൽ അധികരണ സംജ്ഞ വന്നു. സപ്തമി അധികരണയിച്ച ഘടേ രൂപം അസ്ഥി. രൂപേ രൂപത്വം അസ്ഥി. അവിടെ എല്ലാം അങ്ങനെ വരുന്നു. ഇതാണ് ഔപശ്ലേഷികത്തിന് ഉദാഹരണം. ഇത് പ്രാചീന വ്യാഖ്യാനം. നവീന വ്യാഖ്യാനം അനുസരിച്ച് ഔപശ്ലേഷികം എന്ന് പറഞ്ഞാൽ സംയോഗവും സമവായവുമല്ല, ഉപ എന്ന് വെച്ചാൽ സമീപേ, ശ്ലേഷ എന്ന് വെച്ചാൽ സംബന്ധ, തത്കൃത സംബന്ധം, ഔപശ്ലേഷിക സംബന്ധം എന്ന് വെച്ചാൽ സാമീപ്യം കൊണ്ട് വരുന്ന സംബന്ധത്തിനാണ് എന്ത് പറയുന്നത്? ഔപശ്ലേഷിക സംബന്ധം എന്ന് പറയുന്നു. അതിനെ എടുക്കാവും, സാമീപ്യം കൊണ്ടുവരുന്ന സംബന്ധം. അതാണ് ഈഗോ എണച്ചി എന്ന് പറയുന്നിടത്ത്, അച്ചി എന്ന് പറയുന്നത് ഔപശ്ലേഷിക സംബന്ധത്തിൽ ആധാരമാണ്. ഔപശ്ലേഷിക ആധാരമാണ് എന്നുവെച്ചാൽ ഉപശ്ലേഷം, സമീപം, സാമീപ്യം അതുകൊണ്ട് വന്ന ആധാരമാണ്. നേരത്തെ ഔപശ്ലേഷികം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു, സംയോഗ സമവായ സംബന്ധം കൊണ്ട് വരുന്ന ആധാരം. പക്ഷെ അവിടെ അങ്ങനെയല്ല, സാമീപ്യം കൊണ്ടുവരുന്ന സാമീപ്യ സംബന്ധം കൊണ്ടുവരുന്ന ആധാരമാണ്. ശബ്ദസ്യ തു ശബ്ദേന കോ സംബന്ധോ അഭിധാതും അർഹതി അന്യതഃ ഉപശ്ലേഷാത്. ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്, ഒരു ശബ്ദത്തിന് വേറൊരു ശബ്ദവുമായിട്ട് മറ്റെന്ത് സംബന്ധമാണ് വരുന്നത്? ഉപശ്ലേഷമല്ലാതെ, സാമീപ്യം അല്ലാതെ. അപ്പോൾ ഇഗോ എണച്ചൊരർത്ഥം എന്താവും? അച്യുപശ്ലിഷ്ടസ്യ ഇകഹ എണ്ണ സ്യാദ്. അപ്പൊ അച്യുപശ്ലിഷ്ടസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അച് സമീപവർത്തിനഹ ഇകഹ എണ്ണ സ്യാദ്. അച്ഛന്റെ സമീപത്തിലിരിക്കുന്ന ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ വരും. അപ്പൊ അച്ചി എന്നുള്ളത് അവിടെ ആധാരമാകുന്നത് ഇക്കിനാധാരമാകുന്നത് എങ്ങനെ? സാമീപ്യ സംബന്ധത്തിലൂടെയാണ് അത് ആധാരമാകുന്നു. കാരണം വർണ്ണത്തിന് മറ്റൊരു വർണ്ണം എങ്ങനെ ആധാരമാകും? സാമീപ്യമല്ലാതെ ആധാരമാകത്തില്ല. കാരണം ആധാരമാകുക എന്ന് വെച്ചാൽ ഒന്നിന് പുറത്ത് മറ്റൊന്ന് വയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ആധാരം. ദേവദത്ത കടേ അസ്ഥി, കടത്തിന്റെ പുറത്താരുണ്ട്? ദേവദത്ത. അപ്പൊ അച്ഛന് ഇക്കിന് അച്ഛാധാരമാകണമെന്ന് പറഞ്ഞാൽ എന്ത് വരണം? അച്ഛന്റെ പുറത്ത് ഇക്കിരിക്കണം. അത് സാധ്യമല്ല. എന്തുകൊണ്ട്? വർണ്ണം എന്ന് പറയുന്നത് അനന്തരമേ ഉച്ചരിക്കാൻ പറ്റും. സുധി ഉപാസ്യ ഈക്ക് പരമാനന്ദ ഉച്ചരിക്കുന്നത് ഓ. ഊന്റെ ഊന് ഊന്റെ പുറത്തേക്ക് ഉച്ചരിക്കാൻ പറ്റൂ? പറ്റുമോ? ഊ ഈയുടെ ആധാരമാകും. ഇല്ല. പക്ഷെ ആധാരമാക്കാൻ അങ്ങനെ സാമീപിക സംബന്ധത്തിലൂടെയുള്ള ആധാരം, കാലിക സംബന്ധം, ദേശീയ സംബന്ധം എന്നൊക്കെ പറയുന്നു. അതിനതിന്റെ പുറത്ത് അതിരിക്കണമെന്നില്ല. സംബന്ധദ്വാര എന്തുവരും? ഇക്കിന്റെ ആധാരമായി ഇക്കിന്റെ ആധാരമായി അച്ഛ. ആ ഇക്കിനാണ് എന്ത് വരുന്നത്? അതിനെ മാറ്റിയിട്ട് എണ്ണ വരുന്നു. അത് സംബന്ധദ്വാരാവുള്ള ആധാരത്വമാണ്, അടുത്തിരിക്കുന്നത് കൊണ്ട്. അടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ, അല്ല അവിടെ ഒന്നിന്റെ പുറത്ത് വേറൊന്ന് ഇരിക്കുന്നത്. ഇതാണ് അച്യുപശ്ലിഷ്ടസ്യ ഇകഹ എൻസ്യാത്. അതാണ് അതിന്റെ നവീന വ്യാഖ്യാനം. അപ്പൊ ഇവിടെ ഔപശ്ലേഷിക ആധാരമാണ് ഏത്? അച്. അതിനെ കാണിക്കാനാണ് എന്ത് പറഞ്ഞത്? അച്ചി എന്ന് പറയുന്നു. അപ്പൊ പൂർവത്തിലിരിക്കുന്ന ഇക്കെന്തായി? ഷഷ്ടി സ്ഥാനേ യോഗ എന്നുള്ളതുകൊണ്ട് അത് സ്ഥാനിയായി. ഏതിന് സ്ഥാനിയായി? അപ്പൊ സ്ഥാനി എന്ന് പറയുന്നവരെ, ആധാരം എന്ന് പറയുന്നവരെ സ്ഥാനിയാകുന്ന സൂത്രപ്രകാരം ഷഷ്ടി സ്ഥാനേ യോഗ എന്നുള്ള സൂത്രപ്രകാരം അത് സ്ഥാനിയാവും. ഇവിടെ സ്ഥാനി എന്ന് പറയുന്നത് അച്ഛല്ല, ഇക്കിന്റെ സ്ഥാനം അച്ഛനല്ല പറയുന്നത്, മറിച്ച് ഇക്കിന്റെ എന്താണ്, അധികരണമാണ്. അതും എങ്ങനെ? സംബന്ധദ്വാര, സാമീപ്യ സംബന്ധദ്വാര. അപ്പൊ ഇക്ക് പൂർവം എന്നുള്ളതും കിട്ടും എങ്ങനെ? തസ്മിൻ നിർദ്ദിഷ്ടേ പൂർവസ്യ. അപ്പോ അർത്ഥം പറയും എന്താണ്? ഇക്കസ്ഥാനെ ണസ്യ അച്ചി എന്ന് കിട്ടുന്ന അങ്ങനെയാണ്. അതാണ് നവീന വ്യാഖ്യാനം. പിന്നെ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറയുമ്പം തന്നെ എന്താണ്? അച്യുപശ്ലിഷ്ടസ്യ, അച്യുപശ്ലിഷ്ടസ്യ, അച്ഛനോട് ചേർന്ന് വരുന്ന സാമീപിക സംബന്ധം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ സംഹിതായം എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ പിന്നെ സംഹിത ഉണ്ടല്ലോ. അതുകൊണ്ട് ഭാഷകാരൻ എന്ത് ചെയ്തു? സംഹിത അധികാരത്തെ പ്രത്യാഖ്യാനം ചെയ്തു. അതിന്റെ ആവശ്യമില്ല, എന്നിട്ട് നിഷേധിച്ചു. അവശ്ലേഷിക സംബന്ധത്തെ എടുക്കുകയാണെങ്കിൽ അച്ചി ഇക്കന്ന് കിട്ടുമ്പോൾ പിന്നെ സംഹിത എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യം ഇല്ല. പിന്നെ സാധാരണ നമ്മൾ പഠിക്കുന്നത് പ്രാചീന വ്യാഖ്യാനമാണ്. അവിടെ ഇക്കോ എണ അച്ചി എന്ന് പറയുന്നിടത്ത് അച്ചി എന്ന് പറയുന്നത് അർത്ഥത്തിലുള്ള സപ്തമിയാണ്. കേട്ടിട്ടുണ്ടോ? അതാണിപ്പോ പറഞ്ഞത്. ഔപശ്ലേഷികം എന്ന് പറഞ്ഞാൽ ഉപഹ സമീപേ ശ്ലേഷ സംബന്ധ തത്കൃതം ഔപശ്ലേഷികം ആധാരമാണ് അച്ച്. അവിടെ ആധാരമാണ്. ഈ വ്യാഖ്യാനം അല്ല എടുക്കുന്നതെങ്കിൽ അച്ചി എന്ന് പറയുന്ന ഏത് സപ്തമിയാണ്? സതി സപ്തമി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അച്ചി സതി ഇക്കഹ ജൻസ്യാതെന്ന് പറയും. അതിനെന്ത് സപ്തമി എന്ന് പറയും? സതി സപ്തമി. അവിടെ ആധാരമുണ്ട്. അതായത് ഉപശ്ലേഷിക ആധാരമല്ല, ഉപശ്ലേഷ സമീപ സംബന്ധകൃതമായ ആധാരം അല്ല. അതിസതിക എൻസ്യ എന്ന് വരും. അപ്പൊ അവിടെ ബാക്കിയുള്ള സൂത്രങ്ങളെല്ലാം വരും. അങ്ങനെ അതിസതി. അപ്പൊ ചോദ്യം വരും പൂർവത്തിനാണോ പരത്തിനാണോ? അപ്പം പറയും തസ്മിന് നിർദ്ദിഷ്ട പൂർവസ്യ. അങ്ങനെ തസ്മിൻ നിർദ്ദിഷ്ടേ എന്ന് പറയും. അവിടെ സതിയുടെ ആവശ്യം തസ്മിന് നിർദ്ദിഷ്ടേ. അതിന്റെ അർത്ഥം പറഞ്ഞല്ലോ സപ്തമി നിർദ്ദേശേന. അതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് വിധേയമാനം കാര്യം കർണാന്തരേണ വേദസ്യ പൂർവസ്യ ബോധ്യം. അവിടെ ഉപശ്ലേഷികം എന്ന് പറയുന്ന സംഗതികളൊന്നും വരുന്നില്ല. അതിസതി എന്ന് വരുമ്പോൾ ഷഷ്ടി സ്ഥാന യോഗ പറയും. എന്താണ് ഷഷ്ടി നിർദ്ദേശിച്ചതോ? അതാണ് സ്ഥാനി. തസ്മിനെ നിർദ്ദിഷ്ട പൂർവസ്യ എന്ത് പറയും? പൂർവത്തിലേതിനാണ് എന്ത് ആദേശം വരുന്നത്? അപ്പോൾ അച്ഛെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്താവും? പരത്തിലാവും. അതാണ് പറയുന്നത് അച്ചി എന്ന് പറയുന്നത് പരനിമിത്തമാണ് എന്ന് പറയുന്നത്. അച്ചി എന്ന് പറയുന്നത് പരനിമിത്തമാണ്, അർത്ഥാത് കിട്ടുന്നതാണ്. പൂർവത്തിലിരിക്കുന്നതിന് കാര്യം വരുന്നു എന്ന് പറയുമ്പോൾ അച്ഛെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പരമാവും. അവിടെ തസ്മിൻ എന്ന് പറയുന്നത് സപ്തമ്യന്തത്തിന്റെ അനുകരണമാണ്. അതൊക്കെ നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. അനുകരണമാണ്. എന്താണ് സപ്തമി നിർദ്ദേശേന എന്ന് പറയുന്നത്? അതാണ് സപ്തമി നിർദ്ദേശിക്കുമ്പോ. സപ്തമി നിർദ്ദേശം ഏതാണ്? അച്ചി എന്ന് സപ്തമി നിർദ്ദേശിച്ചതുകൊണ്ട് പൂർവമായ ഇക്കിന് എന്ന് വന്നു. ഇവിടെ തസ്മിൻ എന്ന് പറയുന്നത് എല്ലാ സൂത്രങ്ങളിലുമുള്ള സപ്തമ്യന്തമായ പദങ്ങളെ അനുകരിച്ചിട്ടാണ് തസ്മിൻ എന്ന് പറയുന്നത്. അല്ല, തസ്മിൻ എന്ന് പറയുന്ന തശബ്ദത്തിന്റെ സപ്തമിയല്ല. അങ്ങനെയാണെങ്കിൽ തസ്മിൻ ആണ് ജയുഷ്മാക അസ്മാകൂ. അങ്ങനെ തസ്മിൻ നിർദ്ദേശിച്ചെടുത്ത് മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. തസ്മിന് നിർദ്ദിഷ്ട പൂർവസെ പ്രവർത്തിക്കണമെങ്കിൽ തസ്മിൻ എന്ന് നിർദ്ദേശിച്ചെടുത്തേ വരൂ. അതങ്ങനെയല്ല, സപ്തമ്യന്തത്തിൽ ഇവിടെ നിർദ്ദേശിക്കുന്ന അവിടെയൊക്കെ വരാം. ഇവിടെയൊക്കെ സപ്തമ്യന്ത്രത്തിൽ നിർദ്ദേശിക്കുന്ന അവിടെയെല്ലാം വരാം. ഇവിടെ ഇവയണച്ചി ഇവിടുത്തെ രേച്ചി എല്ലായിടത്തും സപ്തമ്യന്ത്രത്തിൽ നിർദ്ദേശിച്ചതെല്ലാം പൂർവത്തിന് കാര്യം അല്ലെങ്കിൽ പൂർവപരങ്ങൾക്ക് കാര്യം വരുന്നു. അങ്ങനെ വരുന്നു. അപ്പോ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്താണ്? കർത്തൃകർമ്മദ്വാര തസ്മിൻ ക്രിയായ ആധാര എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാചീന വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ്. കർത്തൃദ്വാര ക്രിയയുടെ അധികരണം, കർമ്മദ്വാര ക്രിയയുടെ അധികരണം. അപ്പോൾ അത് എന്താണ്? സംയോഗ സമവായം എന്ന് പറയുന്നത്. പ്രാചീന വ്യാഖ്യാനം അനുസരിച്ച് ഔപശ്ലേഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോഗം അല്ലെങ്കിൽ സമവായം. നവീന വ്യാഖ്യാനം അനുസരിച്ച് സാമീപ്യം. അപ്പൊ പ്രാചീന വ്യാഖ്യാനം അനുസരിച്ച് കടേ അസ്ഥേ സാല്യാം പദ്ധതി എന്നെല്ലാം പറയുന്നത് ഔപശ്ലേഷിക ആധാരത്തിന് ഉദാഹരണമല്ല. പിന്നെ ഇതെല്ലാം എന്തിനാണ് ഉദാഹരണം? അഭിവ്യാപകം, അഭിവ്യാപക ആധാരത്തിന് ഉദാഹരണമാണ്. അഭിവ്യാപകം എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കുക. ഇപ്പൊ കടേ ആസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവദത്ത കടേ ആസ്ഥ, ദേവദത്തൻ കടത്തിലിരിക്കുന്നു, കടത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ദേവദത്തിന് കടത്തിൽ നിന്നാൽ മുഴുവൻ വ്യാപിക്കൂ ഇല്ല വേണ്ട. വ്യാപനം എന്ന് പറയുന്നത് മുഖ്യമായും വരും, ഗൗണമായും വരും. ഇപ്പൊ കടേ ആസ്ഥ എന്ന് പറയുന്നിടത്ത് ഗൗണം വ്യാപനമാണ്. സ്ഥലിയാം പജതി എന്ന് പറയുന്നിടത്ത് എന്താണ്? ഗൗണം വ്യാപനമാണ്. മുഖ്യവ്യാപനം എവിടെ വരുന്നത്? സർവസ്മിൻ ആത്മാ അസ്ഥി, അവിടെ മുഖ്യവ്യാപനമാണ്. തിലേഷ് തൈലം മുഖ്യവ്യാപനമാണ്. പൈസഘൃതം മുഖ്യവ്യാപനമാണ്. അവിടേക്ക് എന്ത് ചെയ്യുന്നു? ആധാരത്തിൽ ആദേയം മുഴുവനായി വ്യാപിച്ചിരിക്കുന്നു. പിന്നെ അങ്ങനെ അല്ലാതെയുള്ള സ്ഥലത്ത് ഇവിടെ സംയോഗം സമവായം എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്ത് എന്തർത്ഥം കൊടുക്കണം? എന്താണ്? ഇപ്പൊ അങ്ങനെയാണോ പറഞ്ഞത്? ഗുണം വ്യാപകം എന്നറിയുന്നു. ഭാഷ്യകാരൻ സംഹിതാധികരണം ആവശ്യമില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഭാഷ്യകാരൻ സംഹിതാന്നുള്ള അധികരണം വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് നവീന മതമാണ്. അല്ല, അതെങ്ങനെയെന്ന് വെച്ചാൽ പ്രാചീനം നവീനം എന്ന് പറയുന്ന ഭാഷ്യത്തെ എങ്ങനെ, ഭാഷ്യത്തിന്റെ ഏത് വ്യാഖ്യാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നനുസരിച്ചാണ്. അപ്പൊ ഇവിടെ ഭട്ടോപദേശിച്ചത് ഭാഷ്യ കാരന് ശേഷം വന്നയാളാണ്, പക്ഷെ പ്രാചീന വ്യാഖ്യാനമാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. ഏത്? ഔപശ്ലേഷികം എന്ന് വെച്ചാൽ സംയോഗ സമവായ സംബന്ധത്തിലൂടെ ആധാരമെന്നുള്ള അർത്ഥവും ഉണ്ട്, ഭാഷ്യത്തിൽ തന്നെ ഉണ്ട്. അതേസമയം ഔപശ്ലേഷികം എന്ന് പറഞ്ഞാൽ സാമീപിക സംബന്ധം എന്നുള്ള അർത്ഥമുണ്ട്. അതിൽ സാമീപിക സംബന്ധം എന്നുള്ള അർത്ഥത്തെ സ്വീകരിച്ചവരെയാണ് എന്ന് പറയുന്നത് നവീന. അവർ കുറച്ചുകൂടെ പുരോഗമനപരമായി ചിന്തിച്ചവരാണ്. പയസി, പയസ് ശബ്ദത്തിന്റെ സപ്തമി പയസ്, പയഹ പയസി, പയാംസി, പയസ, പയസേ, പയസഹ, പയസി എന്ന് സപ്തമി വരും. പാലിൽ ഘൃതം വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വരും. അപ്പോ വ്യാഖ്യാനത്തെ പിന്തുടരുന്നതനുസരിച്ചാണ് അങ്ങനെ പറയാൻ കാരണം. ഔപശ്രേഷികമെന്ന് പറയുന്നതിന് ഈ സാമീപ്യ സംബന്ധമെന്ന് പറയുന്ന ഒരർത്ഥം പറഞ്ഞ ഭാഷകാരനാണ്. പക്ഷേ ഔപശ്രേഷികം എന്ന് പറയുന്നത് സംയോഗ സമവായ സംബന്ധാർത്ഥം മുമ്പേ പറഞ്ഞിരുന്നു, മുമ്പുള്ളവരും പറഞ്ഞിരുന്നു. അപ്പൊ ആ പഴയ അർത്ഥത്തെ സ്വീകരിച്ചവരെയൊക്കെ എന്തു പറഞ്ഞു? പ്രാചീനം. അല്ല, മുമ്പോ ബിമ്പോ ഉള്ള ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലല്ല. അസ്മയം ഭാഷകാരൻ പറഞ്ഞ പുതിയ വ്യാഖ്യാനം എന്താണ്? അഭിവ്യാപകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമീപ്യ സംബന്ധം, അല്ല ഔപശ്ലേഷകം എന്ന് പറഞ്ഞാൽ സാമീപ്യ സംബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ വ്യാഖ്യാനമാണ്. അതിനെ പിന്തുടർന്നവരെല്ലാം എന്തായി? അപ്പോ ഇത് എല്ലാത്തിനും ഉണ്ട്. ഇതിങ്ങനെ പ്രാചീനം നവീനം എന്ന് പറയുന്നത് അവരുടെ കാലത്തിനനുസരിച്ചായിരിക്കില്ല. നവീനമായ ആശയത്തെ പിന്തുടർന്നു കഴിഞ്ഞാൽ അവര് നവീനന്മാർ. പക്ഷെ നവീനന്മാര് തന്നെ പഴയ ആശയത്തെ പിന്തുടർന്നു കഴിഞ്ഞാൽ അത് ഇന്നും അങ്ങനെ പറയാറുണ്ടല്ലോ, അവനൊരു പിന്തിരിപ്പനാണെന്ന് പറയും. ഈ കാലത്തിലാണ് ജീവിച്ചിരിക്കുന്നതെങ്കിലും പഴയ ആശയത്തെയാണ് പിന്തുടരുന്നതെങ്കിൽ പ്രാചീനൻ എന്ന് പറയും. ആ വ്യത്യാസം കൂടെയും വരുന്നു. ചിലയിടത്ത് അങ്ങനെയല്ല, കാലത്തിനനുസരിച്ചും പറയും. സൂത്രകാരനെ കുറിച്ച് പറയുമ്പം പ്രാചീനനെന്നും പിന്നെ വ്യാഖ്യാതാക്കളെ കുറിച്ച് പറയുമ്പോൾ നവീനനെന്നും അങ്ങനെയും പറയാറുണ്ട്. സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കും. ഇവിടെ ഇപ്പം അങ്ങനെ മനസ്സിലാക്കേണ്ട. അപ്പൊ ഔപശ്രേഷികം എന്ന് പറയുന്ന ശബ്ദത്തിന് സമീപ കൊണ്ടുവരുന്ന ആധാരമെന്നർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് നവ്യമതമാണ്. അങ്ങനെ വരുമ്പോ കടയ അസ്ഥി സല്യാം ഭജതി ഇതെല്ലാം അഭിവ്യാപകത്തിന് ഉദാഹരണമാണ്. അപ്പൊ അഭിവ്യാപകത്തെ രണ്ടായി തിരിക്കുന്നു. സംയോഗ സമവായാദി സംബന്ധങ്ങളിലൂടെ വരുന്ന ആധാരങ്ങളെല്ലാം എന്താണ്? ഗൗണ സംബന്ധത്തിലൂടെ വരുന്ന ആധാരമായിട്ട് എടുക്കും. അങ്ങനെ എടുക്കും. പിന്നെ സർവവ്യാപ്തി വരുന്ന അധികരണങ്ങളെല്ലാം എന്തെടുക്കും? മുഖ്യ സംബന്ധത്തിലൂടെ എന്നെടുക്കും. തർക്കമെല്ലാം പഠിക്കുന്നതുകൊണ്ടാണ് ഇതിവിടെ വിശദീകരിച്ചു, അല്ലെങ്കിൽ ഇതിവിടെ പറയേണ്ട കാര്യമില്ല. യുഗോണസിയിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം പറയും. യുഗോണസി പഠിക്കുമ്പോഴത്തേക്ക് രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനം. ഒന്ന്, അച്ചി എന്ന് പറയുന്നതിന് സതിസപ്തമി എടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനം. അപ്പൊ അത് ഏത് വ്യാഖ്യാനമായിരിക്കും? പ്രാചീന വ്യാഖ്യാനമാണ്. പിന്നെ അച്ചി എന്ന് പറയുന്നതിന് ആധാരമായിട്ടെടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ എന്തായി? അത് നവ്യമതം എന്ന് വെച്ചാൽ ഔപശ്രേഷിക ആധാരമായിട്ടെടുക്കും വ്യാഖ്യാനം. അങ്ങനെ വരുന്നിടത്ത് ബാക്കിയുള്ള അർത്ഥങ്ങളെല്ലാം മറ്റ് സൂത്രങ്ങളിൽ നിന്ന് കിട്ടും. ഏത്? തസ്മിന്റെ പൂർവസ്യ സംഹിതായ ഷഷ്ടിസ്ഥാനയോഗ ഇതെല്ലാം അതിൽ തന്നെ ഭാഷകാരൻ പിന്നെ എന്ത് ചെയ്ത് പലതിനെയും ഖണ്ഡിച്ചിട്ടുണ്ട്. ഷഷ്ടിസ്ഥാനയോഗ അതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്. തസ്മിന്നിതി നിർദ്ദിഷ്ടപൂർവസ്യ അതിൽ നിർ എന്ന് പറയുന്നതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്. സംഹിതായാം അതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ കാര്യങ്ങൾ സാധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് പൊതുവായി അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒക്കെ വ്യാഖ്യാനിക്കുന്നു എന്നറിയാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഔപശ്രേഷികം വൈഷയികം. ഈ ഗുണചി എന്ന് പറയുന്ന സൂത്രം തന്നെ പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ഒരു സൂത്രമാണ്. ഇതെല്ലാം കൂടെ പഠിച്ചു വരുമ്പോഴത്തേക്ക് ആ സൂത്രത്തിൽ തന്നെയുള്ള വ്യാകരണം ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടി വരും. പക്ഷെ രൂപസിദ്ധിക്ക് വേണ്ടി ഇക്കിന് എണ്ണ് വരും, അച്ച് പരമരിക്കുക എന്ന് പഠിച്ചാൽ മതി. ഇത്രയും പഠിച്ചാൽ രൂപം ശ്രദ്ധിക്കാം. പിന്നെ എന്റെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മോക്ഷ ഇച്ഛാസ്തി എന്ന് പറയുന്നത് വൈഷയിക ആധാരമാണ്. എന്നുവെച്ചാൽ വിഷയതാ സംബന്ധം കൊണ്ട് വരുന്ന ആധാരമാണ് വൈഷയിക ആധാരം. അത് തർക്കം പിടിച്ചവർക്കറിയാം. ഇച്ഛയുടെ വിഷയമാണെന്ത്? മോക്ഷം. അപ്പോ വിഷയതാ സംബന്ധത്തിലൂടെ ഇച്ഛയുടെ ആധാരമായി എന്ത് ഒന്നുമായി മോക്ഷം. ആധാരേ ആധാരോ അധികരണം, അധികരണ സംജ്ഞ ഒന്നു സപ്തമി അധികരണയിച്ച പ്രകാര സപ്തമി വന്നപ്പോ മോക്ഷേ ഇച്ഛ അസ്ഥി. ദേവദത്തസ്യ മോക്ഷേ ഇച്ഛ അസ്ഥി. അങ്ങനെ വരുന്നിടത്ത് വരും. ദേവദത്തന്റെ ഇച്ഛയുടെ വിഷയതാ സംബന്ധത്തിലൂടെയുള്ള ആധാരമായി മോക്ഷം. അതിലധികരണ സംജ്ഞ. ഇനി അഭിവ്യാപക സംബന്ധത്തിലൂടെയുള്ള ആധാരം. ആ ആധാരം അധികരണം എന്ന് പറയുന്നതിന് പ്രത്യേകം മാറ്റണം. ആധാരം എന്ന് പറയുന്നത് എന്താണ്? എന്താണത്? ലൗകികമായ ഭാഷയിൽ പറയുന്ന അധികരണം തന്നെ. ആധാരം എന്ന് പറഞ്ഞാലും അധികരണം തന്നെ. പക്ഷെ ലോകത്തിൽ ആധാരം എന്ന് പറയുന്നതിന് വ്യാകരണത്തിൽ എന്ത് പറയും? അധികരണം എന്ന് സ്വപ്നം പറയുന്നു. അപ്പൊ അധികരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഓരോടത്തും മാറി വരും. ഓരോ ശാസ്ത്രത്തിലും മീമാംസയിൽ അധികരണം എന്ന് പറഞ്ഞാൽ വേറെയാണ്, തർക്കത്തിൽ അധികരണം എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇവിടെ ഞങ്ങളുടെ ശാസ്ത്രത്തിൽ എന്ത് വരുന്നു? അധികരണം എന്ന് പറയുന്നത് കാരകമാണ്. ഇച്ഛ എന്ന് പറയുന്ന ക്രിയയാണ്. അസ്ഥി എന്ന് പറയുന്നതും ക്രിയ തന്നെ. ഇച്ഛ വർത്തിക്കുന്നു എന്നാണ്. ഇച്ഛിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് ക്രിയയാണ്. ഇച്ഛ വർത്തിക്കുന്നു എന്നാണ്. ഇച്ഛയും ക്രിയയാണ്, വർത്തിക്കുക എന്ന് പറയുന്നതും ക്രിയയാണ്. ആ പക്ഷെ മോക്ഷം എന്ന് പറയുന്നത് എങ്ങനെ വരും? അസ്തിത്വത്തിന്റെ വിഷയമല്ല പിന്നെ. കാരണം ജ്ഞാനം, ഇച്ഛ, കൃതി ഇതൊക്കെയാണ് എന്ത്? സവിഷയങ്ങളായിട്ടുള്ളത്. വിഷയം ഇതിനൊക്കെ വരത്തുള്ളൂ, എല്ലാത്തിനും വരത്തില്ല. എല്ലാ ക്രിയക്കും വിഷയം വരത്തില്ല. ഇച്ഛയ്ക്ക്, ഇച്ഛ എന്ന് പറയുന്നത് എന്താണ്? സവിഷയകമായ ഒന്നാണ്. അതിന് താർക്കികന്മാർ ഇച്ഛയെ പറയുന്നത് എന്തായിട്ടാണ്? ഗുണം. പക്ഷെ അദ്വൈതികളും മറ്റും പറയുന്നത് അത് ക്രിയയാണ്, വ്യാപാരമാണ്. അപ്പോൾ അതിൻ്റെ ആധാരം ആകുന്നു എന്ത്? എന്ത്? മോക്ഷം. അത് ഇച്ഛ എന്ന് പറയുന്നത് താർക്കികന്മാരെ സംബന്ധിച്ച് ശരി, അത് ഗുണമായാലും അതിന് ആധാരമാകണമെങ്കിൽ ഒരു സംബന്ധം വേണം. ഇച്ഛ സവിഷയമായി ഉണ്ടെന്ന് വരുന്നു, വിഷയതാ സംബന്ധത്തിൽ എന്ത് വരുന്നു? അത് ആത്മാവിൽ ഇരിക്കുന്നു. താർക്കികന്മാരെ സംബന്ധിച്ചിടത്തോളം ഇച്ഛ ആത്മാവിൽ എങ്ങനെ ഇരിക്കുന്നു? സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നു. സമവായ സംബന്ധത്തിൽ ആത്മാവിൽ ഇരിക്കുന്ന ഇച്ഛയ്ക്ക് തന്നെ വിഷയതാ സംബന്ധത്തിലും ഇരിക്കാം. എപ്പോ? ഇച്ഛയുടെ വിഷയമാവും മോക്ഷത്തിൽ വരും. സവിഷയം എന്ന് പറയുന്നത് ജ്ഞാനം, ഇച്ഛാകൃതി, ഗുണം, കൃതയത്ന, തർക്കസംഗ്രഹത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ പറയണം, ആത്മനി ഇച്ഛ അസ്ഥി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ. ആത്മനി ഇച്ഛ അസ്ഥി. ഇനി കൃഷ്ണേ ഇച്ഛ അസ്ഥി, എല്ലായിടത്തും ഇത് തന്നെ. അവിടെ എല്ലാം എന്തോ ഒരു ഇച്ഛ വിഷയതാ സംബന്ധത്തിൽ ആത്മാവിലിരിക്കാം, കൃഷ്ണനിലിരിക്കാം, മോക്ഷത്തിരിക്കാം, എവിടെ വേണോ ഇരിക്കാം. ആത്മനിച്ഛാസ്തി എന്ന് പറയുമ്പോ തർക്കമനുസരിച്ച് വിഷയതാ സംബന്ധമല്ലോ. അങ്ങനെ ആത്മനിച്ഛാസ്തി എന്ന് പറയുമ്പോ അല്ല, വിഷയതാസംബന്ധം. വിഷയമാവുമ്പോ സംബന്ധത്തിൽ വരും വിഷയതാസംബന്ധം. എവിടെയും വിഷയതാസംബന്ധത്തിൽ ഇരിക്കും. മറ്റെങ്ങനെ സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നത് തന്നെ ആത്മാവിലെങ്ങനെ വരും? ആത്മാവ് ഇച്ഛയ്ക്ക് വിഷയമാവുമ്പോ വിഷയതാസംബന്ധത്തിൽ വരും. ഒരു സംബന്ധത്തിലേ ഇരിക്കാവുന്നുണ്ടോ? ഏത് സംബന്ധത്തിലും ഇരിക്കും. ആത്മനി ജ്ഞാനം അസ്ഥി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ജ്ഞാനം ആത്മാവിൽ വിഷയതാസംബന്ധത്തിരിക്കും. പക്ഷെ അത് സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് വിഷയതാസംബന്ധത്തിൽ ഇരിക്കാൻ പാടില്ല. അസ്ഥി എന്ന് പറയുന്നതിന്റെ കർത്താവ് ഇച്ഛ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? കാരണം ഇച്ഛയ്ക്ക് അവിടെ ഒന്നൊന്നും ഇരിക്കണ്ടേ? ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്തായി? അതൊരു ക്രിയയായി. ഇച്ഛ എന്ന് പറയുന്നത് അവിടെ ചെന്നിരിക്കുന്നു. അങ്ങനെ അത് ഇവിടെ അത് കുഴപ്പമല്ലല്ലോ. തർക്കമല്ലല്ലോ. തർക്കമാകുമ്പോൾ അത് ഗുണമായി. അതിലെങ്ങനെ വരും, എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് പോയി. ഭാഷയിൽ അത് പ്രശ്നമില്ല. വിഷയമായതുകൊണ്ട് അതിരിക്കുന്നു. ഭാഷയിൽ അതിലെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പ്രയോഗിക്കുന്നു. പ്രയോഗം അങ്ങനെയാണ്. മോക്ഷത്തിൽ ഇച്ഛയുണ്ട്, ആത്മാവിൽ ഇച്ഛയുണ്ട്, ഇച്ഛയിൽ ഇച്ഛയുണ്ടെന്നും പറയാം. എങ്ങനെയുള്ളതെന്ന് പറയാം. അങ്ങനെ എവിടെയൊക്കെ പറയുന്ന അവിടെയെല്ലാം സവിഷയകമായ പദാർത്ഥങ്ങൾ വിഷയത സംബന്ധത്തിൽ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ അതിന് ഇത്രേ അർത്ഥമുള്ളൂ, അത് ഇന്നത് ഇന്നതിന് വിഷയമാണ്, അത്രേ ഉള്ളൂ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷയതാ സംബന്ധത്തെ എടുത്തൊരു വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്നതിന്നത് വിഷയമാണെന്ന് മനസ്സിലാക്കുക, അതേ ഉദ്ദേശിക്കുന്നു. സർവസ്മിൻ ആത്മാ അസ്ഥി. ഇവിടെ എന്താണ്? അഭിവ്യാപകമാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നു. സർവ അവയവവ്യാപ്തിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഭട്ടോജി ദീക്ഷിതർ പ്രാചീന മതമനുസരിച്ചാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, നവ്യമതമനുസരിച്ചല്ല. ഇതിന്റെ വ്യാഖ്യാനം ഉണ്ട് സിദ്ധാന്തമുദിയുടെ വ്യാഖ്യാനം, ശബ്ദേന്ദ്ര ശേഖരവും മറ്റും. അത് നവ്യമതമനുസരിച്ച് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അവിടെ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ കാണും. ഇതിന്റെ വ്യാഖ്യാനം ഇവിടെ അഭിവ്യാപകം സർവസ്മിൻ ആത്മാഅസ്ഥി. അപ്പൊ അതിന്റെ മൂന്ന് തരത്തിലുള്ള ആധാരത്തിലും വരുന്നതിന് ഉദാഹരണം കൊടുത്തു. ഔപശ്ലേഷികം, വിഷയികം, അഭിവ്യാപകം. പിന്നെ സൂത്രത്തിലെ ചായയുടെ അർത്ഥം പറയുന്നു, വനസ്യ ദൂരെ അന്തികേവ. ദൂര അന്തിക അർത്ഥങ്ങളോട് യോജിക്കുന്നതിന് ഷഷ്ടിയും വരാം. നേരത്തെ ഏതൊക്കെ വന്നു? പഞ്ചമി, ഷഷ്ടി. അന്ന് പറയുന്നത് ദൂരാന്തികാർത്തേഭ്യ ഇതി വിഭക്തിത്രയേണ സഹ ചതസ്രോ അത്ര വിഭക്തേഹ. നേരത്തെ പറഞ്ഞ മൂന്ന് വിഭക്തികൾ, അതോടൊപ്പം ഇതൊന്നുകൂടെ ചേർന്ന് നാല്, ചതസ്ര അത്ര വിഭക്തേഹ എന്നാണ്. നാല് വിഭക്തികൾ വരുന്നു. ദ്വിതീയ, പഞ്ചമി, തൃതീയയും ദ്വിതീയ പഞ്ചമി തൃതീയ ഇതേതാണ്? സപ്തമി. അങ്ങനെ നാലെണ്ണം. സൂത്രം ഏതാണ്? ദൂരാന്തികാർത്തേഭ്യ. അതിന്റെ വൃത്തി എന്താണ്? അതിന്റെ വൃത്തി എന്താണ്? പിന്നെ ഇവിടെ ഷഷ്ടി ഒന്ന്, ദൂരാന്തികാർത്തേഭ്യ എന്താണ് അതിന്റെ വൃത്തി? ദൂരാന്തികാർത്തേഭ്യ സൂത്രം എടുത്ത അതിന്റെ വൃത്തി നോക്കണം. ആ അതല്ല, ദൂരാന്തികാർത്ഥൈ ഷഷ്ടി അന്യതരസ്യം, അത് വേറെ സൂത്രം. ഇത് ദൂരാന്തികാർത്ഥേഭ്യോ ദ്വിതീയാച എന്ന് പറയുമ്പോൾ ദ്വിതീയ തൃതീയ പഞ്ചമി ഇവിടുത്തെ സപ്തമി. ഇത് ഉറച്ച് പറയുമ്പോൾ ഞാനും തെറ്റിപ്പോകും. ഉറപ്പിച്ച് തെറ്റ് പറയുന്നതെന്ന് വിചാരിക്കും, ഞാൻ വിചാരിക്കും എനിക്കാണ് വയസ്സായി എനിക്കായിരിക്കും തെറ്റ് പറ്റിയെന്ന് പറയും. നിങ്ങൾ പറയുന്നതിനെ ഞാനും പറയും, അതിനെന്റെ കുറ്റം പറയരുത്. നിങ്ങളുടെ അത്രയും ഉറപ്പ് കാണുമ്പം എനിക്ക് സംശയിക്കാമല്ലോ, എനിക്ക് ഓർമ്മ പ്രശ്നം വന്നാണോ തെറ്റിപ്പോയതാണോ. ഇത് വിഭക്തി ത്രയേണ സഹ ചതസ്രോ അത്ര വിഭക്തയോ, നാല് വിഭക്തികളോ ഭരിതാഹാ.